യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. പടകിൽ യാത്ര ചെയ്യുമ്പോ കണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോ, വിശ്വാസമാ പടകിൽ യാത്ര ചെയ്യുമ്പോ കണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോ, ഭയപ്പെടേണ്ട കത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. ഭയപ്പെടേണ്ട കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ദേശവാസിയാണല്ലോ എന്റെ ദേശം, ഇവിടെയല്ല ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണേ എന്റെ ശാശ്വത നാടേ, അവിടെ നിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയാണേ എന്റെ ശാശ്വത നാടേ, അവിടെ നിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. காற்றினையும் கடலினையும் நியந்திப்பான் கழிவுள்ளோம் படகிலுண்டு அக்கருக்கு யாத்திர செய்யும் சியோன் சஞ்சாரி ஓளங்கள் கண்டு நீ பயப்படேண்டா அக்கருக்கு யாத்திர செய்யும் சியோன் சஞ்சாரி